അന്യന്ന കാരണാത് കാര്യം അസദേത തതോ അഖിലം അസദ കഥമുത്പത്തി അനുത്പന്നസ്യ കോടയ. കാരണാത് കാര്യം അന്യത്തിന്ന അതഹ ഏതത് അഖിലം അസത് അസതഹ ഉത്പത്തി കഥം ഭവതി. അനുത്പന്നസ്യ കഹ ലേഹ ഭവതി. മനനമാലയിൽ കൊടുത്തിരിക്കുന്ന പാഠം തെറ്റാണ്. അങ്ങനെ കാര്യം കാരണതോ നാണ്യത് അതോ സതകിലം ജഗ് ഇത് തെറ്റാണ്. കാരണം ഇവിടെ സന്ധി അതോ സത്തെന്ന് വരത്തില്ല, അതോ അസത്തെന്ന് വരത്തില്ല, സന്ധി തന്നെ തെറ്റാണ്. അസത കഥം ഉത്പത്തി അനുത്പന്നസ്യ കോലയ, അത് ശരിയാണ്. ഇപ്പൊ രണ്ടാമത്തെ വരിയിൽ കൊടുത്തിരിക്കുന്ന ഇത് ഈ കൊടുത്തിരിക്കുന്ന പാഠം തെറ്റാണ്. പിന്നെ അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് ഉപാദാന കാരണത്തിൽ നിന്നും കാര്യം ഭിന്നമല്ല, കുടം മണ്ണിൽ നിന്നും ഭിന്നമല്ലല്ലോ, അതുകൊണ്ട് ചിത്തിൽ തോന്നിയ ജഗത്തിന്റെ കാരണരൂപേണയുള്ള സ്ഥിതിയെ സംബന്ധിച്ചേ തീരും. ശരി, അപ്പോൾ ജഗത്തെല്ലാം സത്ത്. ഇതിനെ കൊടുത്തിരിക്കുന്ന പാഠം അനുസരിച്ച് എഴുതിയിരിക്കുന്നത് ശരിയാണ്, പക്ഷെ ദർശനമാലോചിച്ച് നോക്കുമ്പോൾ ഇത് എഴുതിയിരിക്കുന്നതും തെറ്റാണ്, അർത്ഥവും തെറ്റാണ്. എന്തുകൊണ്ട്? അപവാദ ദർശനത്തിൽ ഇവിടെ വരുന്ന ഇനി വരുന്ന പത്തിലും പറയുന്ന എന്താണ്? അസത് ജഗത്ത് അസത്തെന്നാ പറയും, പിന്നെ സത്തെന്ന് പറയാൻ പറ്റില്ല. തുടർന്ന് വരുന്നു അങ്ങനെ തന്നെ, അവസാനം വരെ അത് തന്നെ പറയും. അപവാദം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രപഞ്ചം അസത്, പ്രപഞ്ചത്തെ നിഷേധിക്കുകയാണ്, പ്രപഞ്ചം ഇല്ല എന്ന് പറയുകയാണ്. ഉദാഹരണം പറയും, രജ്ജുവിൽ സർപ്പം. ചിലപ്പോ യാദൃശ്ചികമായിട്ട് അപൂർവമായി ഒരാള് കയറ് കണ്ടിട്ട് അയാൾക്കത് സർപ്പമാണെന്ന് തോന്നിയിരിക്കാം. അങ്ങനെ തോന്നിയാൽ ആ സർപ്പാനുഭവം, അതിനാണ് അധ്യാരോപം എന്ന് പറയുന്നത്. ആ തോന്നൽ, അത് നമ്മൾ തോന്നലെന്നാ പറയും. അങ്ങനെ എന്നാലും അങ്ങനെയാണ്, അങ്ങനെയും വരും. സർപ്പം കണ്ടിട്ട് ഒരാള് വിചാരിക്കുന്നു കയറാണെന്ന് പറഞ്ഞാൽ മേൾ വെച്ച് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ബോധ്യപ്പെടും. രണ്ടും ഒരുപോലെ തന്നെ, സത്യത്തിൽ ഇല്ലാത്ത ഒന്നിന്റെ അനുഭവം അതെങ്ങനെയായാലും ശരി. അങ്ങനെ ആൾക്കാർക്ക് പറ്റാറുണ്ട്. ഏത് സർപ്പത്തെ കണ്ടിട്ട് കയറാണെന്ന് ധരിക്കാറുണ്ട്. കയറാണെന്ന് ധരിച്ചതി ചവിട്ടിയും കടിയും കൊണ്ട് ചതിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്, എന്താ തിരിച്ചത് സംഭവിക്കും. പിന്നെ ഈ അതും അധികം ഉദാഹരണമായിട്ട് പറയാത്ത എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിന് കയറ് കണ്ടിട്ട് ആൾക്കാർ സർപ്പം തോന്നുന്നത് ഉള്ളില് സർപ്പത്തിന് പേടിയുള്ളവരാണ് കൂടുതൽ. സർപ്പത്തിന് പേടിയുള്ളവർക്കാണ് അങ്ങനെ കൂടുതലും തോന്നലുണ്ട്. ഇപ്പോൾ ഒരു കയറ് കണ്ട പേടിയുള്ളവർക്ക് കൂടുതലും അത് കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ഉദാഹരണം അങ്ങനെ കൊടുക്കുന്നത്. വളരെ പ്രാചീനമായ ഒരു ഉദാഹരണം, പ്രാചീനം എന്ന് പറഞ്ഞാൽ പ്രാചീനം ഗ്രീക്കുകാർ പോലും അവിടുത്തെ ചിന്തകന്മാർ പോലും ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ്. ഇതിവിടെ മാത്രമാണ്, അത്രയും പ്രാചീനമാണ്. പണ്ടേ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. കാരണം പാമ്പ് കടിച്ചാൽ മരിക്കും, അതുകൊണ്ടൊരു ഭയമുണ്ട് കടിച്ചാൽ. പണ്ട് കാട്ടിലല്ലേ മനുഷ്യൻ കഴിയുന്നു, അപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ പാമ്പാണോ എന്നുള്ള ഭയം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തോന്നലിനാണ് ആരോപം, അധ്യാരോപം, ഭ്രാന്തി, അധ്യാസം എന്നെല്ലാം പറയുന്നു. വികല്പം എന്നും പറയാം, കുഴപ്പമില്ല, അത് ഇരുന്നോട്ടെ, പറയാനും ദോഷമാണ്. ഇങ്ങനെയെല്ലാം പറയുന്നു. പക്ഷെ വികല്പത്തിന് വേറെ അർത്ഥമുണ്ട്, പക്ഷെ ഇതിനും പറയാം വികല്പം. ജഗത് വികല്പം, പ്രപഞ്ചത്തിന്റെ വികല്പം എന്ന് വെച്ചാൽ ഭ്രാന്തി എന്നാണ്. എന്നിട്ട് അവനെ നിഷേധിക്കുന്നു. എങ്ങനെ കയറാണെന്നറിയുമ്പോ ആ കണ്ടാളി എന്ന് പറയുന്നത് സർപ്പമല്ല എന്ന് പറയുന്നതാണ് അപവാദം. പിന്നെ എന്താണ് ഇത്? കയറാണ് എന്ന് പറയുന്ന പോലെ ഇവിടെയും പറയുന്ന കാര്യം ഇതാണ്. എന്താണ് ഇത്? നാമരൂപം അല്ല, അല്ലെങ്കിൽ ജഗത്തല്ല. പിന്നെ എന്താണ് ഇത്? ബ്രഹ്മമാണ് അല്ലെങ്കിൽ സത്താണ് എന്ന് പറയുന്നതിനാണ് അപവാദം എന്ന് പറയുന്നത്. അപവാദത്തിൽ രണ്ടുമുണ്ട്. ഒന്നെന്ത് പറയും? ഒന്ന് എന്ത് പറയുന്നു? കയറല്ല, അല്ല സോറി, സർപ്പമല്ല എന്ന് പറയുന്നു. മറ്റൊന്നെന്താണ്? കയറാണ്. ഇതാണ് അപവാദം. അതുപോലെ ഇവിടെയും പറയുന്നത് എന്താണ്? ഇത് നാമരൂപാത്മകമായ പ്രപഞ്ചമല്ല. പിന്നെ എന്താണ്? സത്താണ്. ആ കാര്യമാണ് ഇതിലെ പത്ത് പദ്യങ്ങളിൽ ഇത് തന്നെ പറയുന്നു. പിന്നെ പ്രപഞ്ച സത്തെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. പ്രപഞ്ച സത്തെന്ന് വേണമെങ്കിൽ പറയാം, അത് വേറെ സന്ദർഭത്തിൽ. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ അസത്തെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് എന്ത് പറയാം? പ്രപഞ്ച സത്താണെന്നൊക്കെ പറയാം. പക്ഷെ ഗുരു അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഗുരു പറഞ്ഞിരിക്കുന്നത് കൃത്യമായും പറഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിലെ രണ്ടാം അധ്യായത്തിൽ അനന്യത്വ അധികരണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തദ്നന്യത്വം ആരംഭണ ശബ്ദാദിഭ്യ എന്ന് തുടങ്ങി സൂത്രങ്ങളിൽ വിശദീകരിക്കുന്ന അതേ ആശയം തന്നെയാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അതേ സംഗതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞിരിക്കുന്ന യുക്തി അത് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ പത്തിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് അനന്യത്വം പറയുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. എന്ത്? കാരണാത് കാര്യം അന്യത്തന, കാരണത്തിൽ നിന്നും കാര്യം വേറെ ഇല്ല, കാരണം തന്നെയാണ് എന്നാണ്. വേറൊരു കാര്യം ഇല്ല, കാരണത്തിൽ നിന്ന് കാര്യം വേറെ ഇല്ല, കാരണം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യം അസത്തെന്ന് അങ്ങനെ പറയാൻ പറ്റും? കാര്യം കാരണമല്ലേ, പിന്നെ എങ്ങനെയാണ് അസത്തെന്ന് പറയുന്നത്? വേറെ ഉണ്ടെങ്കിൽ അസത്വം. കാര്യത്തെ നാമരൂപാത്മകമായി എടുക്കുകയാണെങ്കിൽ അത് അസത്ത്. ഇതിനാണ് ഉദാഹരണം പറയുന്നത്, വാചാരംഭണം വികാരോ നാമധേയം വൃത്തികേത്യേവ സത്യം. മണൽ നിന്ന് ഉണ്ടാക്കിയ മൺപാത്രം, മണ്ണിന്റെ ഒരു വികാരം മാത്രമാണ്, അതിന്റെ ഒരു കാര്യം മാത്രമാണ്. ഇപ്പൊ പാത്രം എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. വാചാരംഭണം വാക്കുകൊണ്ട് പറയുന്നത്, അതായത് പാത്രം എന്ന് പറയുന്നത് വാക്കുകൊണ്ട് പറയുന്നു എന്ന് മാത്രമാണ്. പിന്നെയോ മൃത്തിക ഇത്യേവ സത്യം, മണ്ണാണ് സത്യം. ആ ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശദീകരണം ഇവിടെ ഉപനിഷത്ത് ഛന്ദോഗ്യം അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ ആശയം തന്നെ ഇവിടെ പറയുന്നു. അപ്പൊ മണ്ണിൽ നിന്നുണ്ടാക്കിയ മൺപാത്രം, അത് മണ്ണ് മാത്രമാണ്. അപ്പൊ പാത്രമില്ലേ, പിന്നെ മണ്ണ് മാത്രം എന്ന് പറയുന്നത് എങ്ങനെ? മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രമില്ല. അപ്പൊ മണ്ണായിട്ട് പാത്രമുണ്ടോ? ചോദിച്ചാദിയൊക്കെ ഉണ്ട്, പക്ഷെ അനുഭവം എങ്ങനെയാ? മണ്ണാണ്. അതൊരു യുക്തി, ഒരു യുക്തിയിൽ പറയുന്നതാണ് ഈ കാര്യം. പാത്രമില്ലെന്ന് പറയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ എന്തുകൊണ്ട് മണ്ണില് മണ്ണ് വെള്ളം കോരാൻ പറ്റില്ല, അത് വെച്ച് പാകം ചെയ്യാൻ പറ്റില്ല. എന്താണ് പാത്രമില്ല, പാത്രമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിശക്കും, പാചകം നടക്കില്ല. നടക്കൂ, മണ്ണാണ് സത്യം, പാത്രമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പാചകം ചെയ്യും? പാചകം നടക്കത്തില്ല. അപ്പോ പറയേണ്ടി വരും എന്താണ്, മണ്ണുകൊണ്ട് മണ്ണിൽ നിന്നുണ്ടാക്കിയ പാത്രം കൊണ്ട് നിറയെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. വെള്ളം കോരാൻ മണ്ണുകൊണ്ട് വെള്ളം കോരാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം അതല്ല. ഇവിടെ പറയുന്ന എന്താണ്, ഒരു യുക്തി പറയാണ്. എന്താണ് അനന്യത്വം? മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കിയാൽ ആ പാത്രവും മണ്ണായതുകൊണ്ട്, മനസ്സിലായോ? മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രവും മണ്ണായതുകൊണ്ട് പാത്രം എടുത്തു നോക്കിയാലും മണ്ണ് തന്നെ, അതുകൊണ്ട് അന്യന്ന മണ്ണ് നിന്ന് വേറിട്ട്, മണ്ണിൽ നിന്ന് ഭിന്നമായ ഒരു പാത്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അത് മണ്ണായതുകൊണ്ട്. ആ യുക്തിയാ പറയുന്നു, അത് മണ്ണായതുകൊണ്ട് മണ്ണിൽ നിന്ന് വേറെ, വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് വേർതിരിക്കാവുന്നുള്ള, മണ്ണിൽ നിന്ന് എടുത്തു മാറ്റാവുന്നുള്ള ഒരു പാത്രമില്ല. എത്ര എടുക്കാനായാലും ശരി, മണ്ണുകൊണ്ട് പാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ മണ്ണിൽ നിന്ന് പാത്രത്തെ എടുത്തു മാറ്റാൻ പറ്റില്ല. പറ്റൂ? മണ്ണിൽ നിന്ന് അതിനെ എടുത്തു മാറ്റാൻ പറ്റില്ല. ആ അതാണ് യുക്തി. ആ യുക്തി വെച്ച് പറയുകയാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ്. ആ യുക്തി വെച്ചുകൊണ്ട് പറയുകയാണ്, കാരണത്തിൽ നിന്നും, ഇവിടെ കാരണം എന്ന് പറയുന്നുണ്ട് ഉപാദാന കാരണത്തെ എടുക്കണം. എല്ലാ കാരണങ്ങളും എടുക്കാൻ പറ്റില്ല. അപ്പൊ മണ്ണിന് കാരണമാണ് മണ്ണുണ്ടാക്കിയാൽ കുലാലനെന്ന് പറയും സംസ്കൃതത്തിൽ, കൊശവൻ. അപ്പൊ കാരണത്തിൽ നിന്ന് പാത്രം വേറെ അല്ലെന്ന് പറഞ്ഞാൽ കൊശവനിൽ നിന്ന് വേറെ അല്ലെന്നല്ല. കൊശവനും കാരണമാണ്, പക്ഷെ കൊശവനിൽ നിന്ന് വേറെയാണ്. ഇനി മണ്ണുണ്ടാക്കുന്നതിന് പഴയ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചക്രം, ചക്രം പിടിച്ച് കറക്കാൻ ദണ്ട് ഒരു വടി, അതിനെ മുറിച്ചെടുക്കുന്നതിന്റെ നാട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വേറെയാണ് പാത്രം. കാരണം അതിനെയൊന്നും ഉപാദാന കാരണമെന്ന് പറയാൻ പറ്റില്ല. കാര്യത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത കാരണത്തിന് എന്ത് പറയുന്നത്? ഉപാദാന കാരണം. പാത്രത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത കാരണം ഏതാണ്? മണ്ണ്. അതിന് ഉപാദാന കാരണമെന്ന് പറയും, അതിന് ഉപാദാനമെന്ന് പറയും. അപ്പൊ ഇവിടെ പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇത് പറയുന്ന ഉപാദാന കാരണത്തെ കുറിച്ചാണ്. ഉപാദാന കാരണത്തിൽ നിന്ന് കാര്യത്തെ വേർപിരിക്കാൻ കഴിയത്തില്ല, എടുത്തു മാറ്റാൻ കഴിയത്തില്ല എന്നർത്ഥം. അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചം, ഇത് നാമരൂപാത്മകമായ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിന്റെ കാരണം എന്താണ്? സത്ത്. ഈ സത്തിൽ നിന്ന് പ്രപഞ്ചത്തെ വേർതിരിക്കാൻ കഴിയത്തില്ല. പിന്നെ നമ്മള് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒറ്റ വാക്കി പറഞ്ഞ പ്രപഞ്ചം എന്ന് പറയുന്നതോ, പ്രപഞ്ചം ഒരു വാക്കി പറയണം, എല്ലാം അതി ഉൾക്കൊള്ളും. പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം എന്ന് വെച്ചാൽ നമുക്ക് അനുഭവപ്പെടുന്നതിനെല്ലാം നമ്മള് ഒരു വാക്കുകൊണ്ട് പറയണ പ്രപഞ്ചം, കേവലം ഒരു വാക്ക് മാത്രമാണ്. അധികം ഒന്നുമില്ല. പാത്രം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മാത്രം, മണ്ണിൽ നിന്ന് വേർപെടുത്താവുന്നുള്ള ഒന്നുമില്ല, വാക്കുണ്ട്. അതുപോലെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സത്തിൽ നിന്ന് വേർപെടുത്താവുന്ന ഒരു പ്രപഞ്ചമില്ല, എന്നാ വാക്കുണ്ട്. എന്താണ് പ്രപഞ്ചം? പിന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഇതല്ല നമ്മുടെ ശരീരം ഉൾപ്പെടെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം തന്നെ സത്ത് തന്നെയാണ്. സത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. എങ്ങനെയാണോ പാത്രം മണ്ണായിരിക്കുന്ന അതുപോലെ ഈ നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു എല്ലാം സത്താണ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തനുഭവിച്ചാലും നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റൂ? സത്തായിട്ട് അനുഭവിക്കാൻ പറ്റൂ. അപ്പൊ ഈ പ്രപഞ്ച സത്താണ്. അപ്പൊ പിന്നെ സത്തിൽ നിന്ന് വേറിട്ട് ഒന്നിനെ എടുക്കാൻ പറ്റില്ല. അതിന്റെ അത് നമ്മൾ ഒരുപാട് പറഞ്ഞാണ്. ഈ പുസ്തകത്തെ നമുക്ക് സത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല. മേശയെ സത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല. കാരണം എല്ലാം നമുക്ക് സത്തായിട്ടാണ് അനുഭവപ്പെടുന്നത്. വേർപെടുത്തുക എന്ന് പറയുന്നതെല്ലാം നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുന്നതാണ്. മനസ്സിലായോ? നമ്മളിങ്ങനെ അനുഭവിക്കുന്നു മേശയെ സത്തായി അനുഭവിക്കുന്നു ഉണ്ട് എന്നുള്ള അനുഭവമാണ് സത്തിന്റെ അനുഭവം. ആ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് സത്തയാണ്. ആ സത്തയിൽ നിന്ന് മേശയെ വേർതിരിക്കാൻ ഒക്കത്തില്ല. സത്തയാണ് കാരണം. സത്തയിൽ നിന്ന് മേശയെ വേർതിരിക്കാൻ പറ്റില്ല. അപ്പോ അല്ല, സത്ത എന്ന് പറയുന്നത് സത്യവും ബാക്കി കാണുന്ന നാമരൂപം അതെല്ലാം അസത്വമാണ്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കാണുന്ന പ്രപഞ്ചം എന്നുള്ള പേരും പ്രപഞ്ചമെന്ന് പറഞ്ഞ് നമ്മൾ ഈ കാണുന്നതല്ല, അസത്യ ഒഴികെയുള്ളതല്ല പദാർത്ഥങ്ങൾ, ദ്രവ്യങ്ങൾ, അതിന്റെ ഗുണങ്ങൾ എല്ലാം അസത്താണ്, ഇല്ലാത്തതാണ്. ഇതാണ് അദ്വൈതി പറയുന്നത്. സത്യമായിട്ട് ഒന്നേ ഉള്ളൂ. ഏതാണ്? അതുകൊണ്ട് അഖിലം അസത്, ഏതത് അഖിലം, ഈ കാണുന്ന സമ്പൂർണ പ്രപഞ്ചവും അസത്താണ്. അപ്പോ നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് വിരോധം തോന്നരുത്. എങ്ങനെ? സകലതും ഉള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചമെല്ലാം സത്തയാണ്. അഖിലം അസത്ത് എന്നിവിടെ പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? സത്തയിൽ നിന്ന് വേറിട്ട് ഒന്നും തന്നെ ഇല്ല. അസത്ത് എന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ സത്തായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാം സത്യം തന്നെ. സത്തയിൽ നിന്ന് വേറെതിരിഞ്ഞ് കാണുകയാണെങ്കിൽ എല്ലാം നാമവും രൂപവും. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ഓരോ വസ്തുക്കളെയും ഓരോന്നായിട്ടാണ് കാണുന്നത്. പുസ്തകത്തെ പുസ്തകമായിട്ട്, മേശയെ മേശയായിട്ട്, തന്നെ താനായിട്ട്, അന്യനെ അന്യനായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതൊക്കെ സത്യമാണെന്നൊരു അറിവൊന്നുമില്ല. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന അറിവാണ്. നമ്മുടെ അനുഭവത്തെ വിശകലനം ചെയ്ത് അതിന് സത്യം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട്, അത് എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് സത്യമാണ് പരമാർത്ഥം. ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എന്താണ്? ഓരോരോ വസ്തുക്കളാണ്. അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ പറയുന്ന വിശദീകരണങ്ങളൊക്കെ ആരുടെ? അദ്വൈതിയുടെ വിശദീകരണങ്ങളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നോ എല്ലാവരും ഇത് ഉൾക്കൊള്ളണമെന്നോ ഒരു നിയമവും ഇല്ല. ചിലർക്ക് പറയുന്നത് മനസ്സിലാവും, മനസ്സിലായാലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചിലർക്ക് എന്തായി പറയുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? സത്യം ഇതുപോലെ നടപ്പുള്ള കാര്യമാണ് എന്നും ചിന്തിക്കാം. പക്ഷെ ഇതാണ് അദ്വൈതം. എന്താണ്? നല്ല കടുത്ത അദ്വൈതമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത അദ്വൈതം. അദ്വൈതത്തിന്റെ നിലപാടുകളാണ് ഈ പറയുന്നത്. അത് പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറയാനൊരു പഴുതുമില്ല. ഇവിടെ അതുകൊണ്ട് പിന്നെ സംസ്കൃതം അറിയാത്തവർന്ന് പറയാം ഇവിടെ എഴുതിയിരിക്കുന്ന പേരാണെന്നൊക്കെ പറയാം. ഇതിന്റെ സംസ്കൃതത്തിന്റെ മലയാളാർത്ഥം ഇതാണ്. ഇവിടെ ഇപ്പോ ഇതാണ് വിദ്യാനന്ദ സ്വാമി എഴുതി വെച്ചിരിക്കുന്ന അർത്ഥം തന്നെ. ആ കുറച്ച് ഞാൻ വിശദമാക്കി പറയുന്നേ ഉള്ളു. ഈ എഴുതിയിരിക്കുന്ന അർത്ഥം തന്നെ ഇതിന്റെ അർത്ഥം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്വൈതം രണ്ടാമതൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അത് ശരിയാവത്തുള്ളൂ. രണ്ടാമതെന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊന്നും പാടില്ല. അപ്പം ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചം പാടില്ല. അതിവിടെ അനുഭവയുക്തി രണ്ടും കൂടെ ചേർത്തിട്ടാണ്. അനുഭവം എന്ന് പറയുന്നത് എന്താണ്? സർവത്ര സത്തയുടെ അനുഭവം ഉണ്ട്. യുക്തി എന്താണ്? ആ സത്തയിൽ നിന്ന് അനുഭവപ്പെടുന്ന ഒന്നിനെയും വേർതിരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് യുക്തി. അനുഭവ യുക്തിയും കൂടെ ചേർത്ത് പറയണം. സത്തയിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒന്നിനെ വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല സത്ത തന്നെ. അനുഭവ യുക്തിയുള്ളു. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം എന്താണ്? നാമരൂപങ്ങൾ എല്ലാം എന്താണ്? അസത് അഖിലം ഏതത് അഖിലം ഏതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നു സർവവും എന്താണ്? അസത് ആണ്. അസദേവ എന്ന് അവിടെ ഇല്ല പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എന്താണ് സത്തെന്ന് വെച്ചാൽ അതിന് പറഞ്ഞു സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറാത്ത അതിന് ഉത്പത്തിയില്ല നാശമില്ല അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ പ്രപഞ്ചം നമ്മൾ അനുഭവിക്കുന്ന അങ്ങനെ ഉണ്ടായി നശിക്കുന്നതായിട്ട് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. ഉണ്ടായി നശിക്കുന്നു. ഈ നമ്മുടെ ഈ അനുഭവം ഉണ്ടായി നശിക്കുന്നു എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ജനിക്കണമെങ്കിൽ ഒന്ന് വേണ്ടേ? ഇനി ജനിച്ചിട്ട് നശിക്കണമെങ്കിൽ ഒന്ന് വേണ്ടേ? അപ്പൊ ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്ന ഈ ലോകം ഉണ്ടല്ലോ, സത്ത് മാത്രമൊന്നും അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ സംശയം വരാം. ഒരു വൃക്ഷം അത് ജനിക്കുന്നു മരിക്കുന്നു. അപ്പോ അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു ഇത് വൃക്ഷമാണ്, വൃക്ഷം എന്ന് പറയുന്ന ഒരു വസ്തുണ്ട്. അത് കേവലം നമ്മുടെ ഒരു അനുഭവമായിരിക്കുന്ന സത്തയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. ഈ സത്താസത്ത എന്ന് പറയുന്നത് എന്താണ്? ഉമ്മ. ജനനമരണങ്ങളും ഇല്ലെന്നാ പറയാൻ പോകുന്നു. ജനനവും മരണമൊന്നും ഇല്ല. പിന്നെ എന്തേ ഉള്ളു? ജനനവുമില്ല, പുറപ്പുമില്ല, വാഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ജനനവുമില്ല, പുറപ്പുമില്ല, വാഴും നേരെ സുരരാദിയുമില്ല, നാമരൂപം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം വെറും നാമരൂപമാണെന്ന് അതെവിടെ പറഞ്ഞാണ്? ജനനവുമില്ല, പുറപ്പുമില്ല, വാഴും നല്ല സുരരാദിയുമില്ല. ഈ ഗുരുദേവ കൃതികൾ വായിക്കാറുണ്ടോ? എല്ലാ ദിവസവും അത് വായിക്കണം. എന്താ അസുഖം? ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോ അത് മനസ്സിൽ വന്നോളും. അപ്പൊ അവിടെ പറയുന്ന അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നു. ആരും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, സത്ത മാത്രം. അതുകൊണ്ടല്ലേ അദ്വൈതം കേൾക്കുമ്പോ ആൾക്കാർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നത്? എന്താണ്? ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അപ്പോ ജനിച്ചതിന് ഇപ്പൊ എന്തായാലും ആർക്കും പരാതിയൊന്നുമില്ല. പക്ഷെ മരിച്ചു പോകുന്നുള്ള പരാതി ഉണ്ടല്ലോ, സങ്കടം ഉണ്ടല്ലോ. ഏഹ്, വിജ്ഞാനമതി എന്ന് പറയുമ്പം വലിയ മാറാത്ത അസുഖങ്ങൾ വരിക, വലിയ ബാധ്യതകൾ വരിക, അങ്ങനെയൊക്കെ ഒന്ന് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ അങ്ങനെയും ചിന്തിക്കും, മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കും. മാത്രമല്ല മരിച്ചും കളഞ്ഞിറങ്ങും, എന്തേ ചാടിക്കിറങ്ങി മരിച്ചു കിടക്കും. അത് ഇതറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ പറയുന്ന. അറിയണമെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ എന്താ പറയുന്നത്? ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല, അസക്ത മാത്രം, ഇതാണ് ഇവിടെ പറയുന്നത്. അഖിലം അസത്, അതിനടുത്ത് പറയുന്നു അസത ഉത്പത്തി കഥം. അസത്തിന് ഉത്പത്തി എങ്ങനെ ഉണ്ടാവും? ഒരു വൃക്ഷം തന്നെ ഉത്പന്നമാകുന്നു എന്ന് പറയുന്നു. നമ്മൾ കാണുന്നതാണ് ഉത്പന്നമാകുന്നു, പിന്നെ അത് നശിക്കുന്നതും കാണുന്നുണ്ട്. പക്ഷെ ഈ വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഇത് അസത്താണ്. നാമരൂപങ്ങളെന്ന് പറയുന്നത് ഇല്ലാത്തതാണ്, മനസ്സിലായോ? നാമരൂപങ്ങൾ ഇല്ലാത്തതാണ്, ഇല്ലാത്തതിനു പിന്നെങ്ങനെ ഉത്പത്തി ഉണ്ടാവും എന്നാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ വൃക്ഷം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? വൃക്ഷം നശിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? ഇല്ല. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കും? ഉത്പത്തി ലയമില്ല എന്നുള്ള കാര്യം പിന്നെ എങ്ങനെ മനസ്സിലാക്കും? വൃക്ഷത്തെ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, മനുഷ്യനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ മനുഷ്യൻ ജനിച്ചിട്ടേ ഇല്ല, ഈ മനുഷ്യൻ മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും? പിന്നെ അതിനൊരു വഴിയേ ഉള്ളൂ. കാരണം ആദ്യം എന്താണ്? ഇത് അസത്താണെന്നറിയണം, ഇല്ലാത്തതാണെന്നറിയണം. ഇല്ലാത്തതാണെങ്കിൽ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല, അതുപോലെ രജ്ജു വില സർപ്പത്തെ പോലെ. അതിനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? രജ്ജസർപ്പം വേണം. കയറിനെ കണ്ടിട്ട് പാമ്പെന്ന് തോന്നി, അവിടെ പാമ്പ് ഉണ്ടായോ? പാമ്പ് നശിച്ചോ? ഉണ്ടായിട്ട് വേണ്ടേ നശിക്കേ? ഉണ്ടായാലേ നശിക്കൂ. പാമ്പ് ഉണ്ടായുമില്ല നശിച്ചുമില്ല, കയറ് മാത്രമേ ഉള്ളൂ. അപ്പൊ വൃക്ഷം ഉണ്ടായി നശിക്കുന്നു എന്ന് പറഞ്ഞാ അവിടെ വാസ്തവത്തിൽ എന്തേ ഉള്ളു? സത്ത. സത്തയിൽ എന്താണ്? രജ്ജുവിലെ സർപ്പം പോലെ വൃക്ഷം എന്ന് പറയുന്ന ഒരു നാമം നമ്മൾ പ്രയോഗിക്കുന്നു, വൃക്ഷം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നമ്മൾ കാണുന്നു. വൃക്ഷം എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ കാണുകയാണ്, ഒരു അനുഭവമാണ്. അതിൽ നമ്മൾ വൃക്ഷം എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ എന്താണ്? അവിടെ സത്ത മാത്രമേ ഉള്ളൂ. സത്തയിൽ നിന്ന് വേറിട്ട് അന്യമായി ഒരു വൃക്ഷവുമില്ല, വൃക്ഷം എന്നുള്ള ഒരു പേരുള്ള ഒരു വസ്തുവില്ല. അതുകൊണ്ട് തന്നെ വൃക്ഷമില്ല, പേരുമില്ല. അതാണ് അസതഹ കഥമുത്പത്തി. ഇല്ലാത്തതിന് ഉത്പത്തി കഥം ഭവതി. ഉത്പത്തി എങ്ങനെ ഉണ്ടാവും? അനുത്പന്നസി. ഉത്പത്തിയെ ഉണ്ടായില്ലെങ്കിൽ കഹ ലയ ഭവതി. എന്ത് ലയമാണ് സംഭവിക്കുന്നത്? കഹ ലേഹ ഭവതി. എന്ത് ലയം, എന്ത് നാശം, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആരെങ്കിലും നശിച്ചു മരിച്ചുപോയി, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളും മരിച്ചുപോയി എന്ന് പറയുന്നു. മരിച്ചുപോയി എന്ന് പറയുന്ന ആള് മരണവിടെ മരണം ആ വ്യക്തിയിൽ സംഭവിക്കുന്നേ ഇല്ല. എന്തുകൊണ്ട്? ജനിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ കാണുന്നതൊക്കെയോ അതൊക്കെ എന്താണ്? അസത്. ഈ കാണുന്നതൊക്കെ രജ്ജുവിലെ സർപ്പത്തെ കാണുന്നതുപോലെ കാണുകയാണ്. അസത്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാണുന്നതൊക്കെ എന്താണ്? ഇല്ലാത്ത കാഴ്ചകൾ കാണുകയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, മായാ കാഴ്ചകൾ കാണുകയാണ്. ഇതാണ് അദ്വൈതി പറയുന്നത്. ഗുരു അതിനെ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം എന്ത് കാഴ്ചയാണ്? മായാ കാഴ്ചകളാണ്. മനസ്സിലായോ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്കൊന്ന് കാണാൻ മനസ്സിലാക്കാൻ പറ്റിയ കാരണം എന്താണ്? സിനിമ തന്നെ. സിനിമ, സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നടിക്കുന്നു, എന്തെല്ലാം കാണിക്കുന്നു, അല്ലേ? അവിടെ അവർ ജനിക്കുന്നതായി കാണിക്കുന്നു, അവർ പിന്നെ ചിലരൊക്കെ മരിക്കുന്നതായി കാണിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വാസ്തവത്തിൽ എന്താ ഉള്ളത്? വെറും വെളിച്ചവും നിഴലും, വെളിച്ചവും നിഴലും മാത്രമേ ഉള്ളൂ, അല്ല അവിടെ ഒന്നുമില്ല. ആ കാണുന്നതൊക്കെ നമ്മളെന്താണ്? ലൈറ്റാണ് കാണുന്നത്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ലൈറ്റാണെന്നറിയോ? ഇല്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈറ്റാണ്, പ്രകാശമാണ്, പ്രകാശ തരംഗങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ പ്രകാശ തരംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളതിനെ എന്തെന്ന് പറയുന്നു? മോഹൻലാലും മമ്മൂട്ടിയും. എന്നിട്ട് നമ്മളെന്താകുന്നു? മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഫാനാകുന്നു. എന്നിട്ട് അവർക്കൊക്കെ പാലഭിഷേകം നടത്തുന്നു. അവർ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നു. അവരിടുമ്പോലെ വസ്ത്രം ധരിക്കുന്നു. അവർ വർത്തമാനം പറയുമ്പോൾ അവർ പറയുന്നു. അവരെന്താ കാണിക്കുന്നു? എല്ലാ കോപ്രായങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? അതുപോലെയൊക്കെ കാണിക്കുന്നു. വാസ്തവത്തിൽ അവിടെ കാണുന്ന എന്താണ്? വെറും ലൈറ്റ്. അവർ കരഞ്ഞാ നമ്മളും കരയും, അവർ ചിരിച്ചാ നമ്മളും ചിരിക്കും, അവർക്ക് ദേഷ്യം വന്നാ നമുക്കും ദേഷ്യം വരും. പക്ഷെ അവിടെ എന്താ ഉള്ളത്? വെറും ലൈറ്റാണ്. പക്ഷെ ലൈറ്റാണെന്നുള്ളത് നമ്മൾ മറക്കുന്നിട്ട് മറന്നാ പിന്നെ ഇത് കാണാൻ പോകത്തല്ലല്ലോ. ലൈറ്റാണെന്ന് അറിഞ്ഞാ പിന്നെ അത് കാണാൻ പോകും, കാശ് കൊടുക്കും. കാശ് കൊടുത്ത് കളർ ലൈറ്റ് ആരാ കാണാൻ പോകും? സമയം കളയുന്ന. അപ്പൊ അതൊക്കെ സത്യമാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ മുമ്പ് പോയിരുന്നു കരയുന്നു ചിരിക്കുന്നു. ശരിക്കും ഇനി അവരൊക്കെ നമ്മുടെ മുമ്പ് നിന്ന് അഭിനയിച്ച് കാണിച്ചാലും നമുക്ക് ഇത്രയും കാശ് കൊടുക്കാൻ തോന്നത്തില്ല. മുമ്പ് നിന്ന് അഭിനയിക്കുകയാണെങ്കിൽ ഒരുപാട് പരിമിതിയുണ്ട്. അതേസമയം ലൈറ്റായിട്ടാണെങ്കിൽ ഒരുപാട് അവിടെ നമുക്ക് കാണാൻ പറ്റും. വാസ്തവത്തിൽ അതെന്താണ്? അവിടെ ആ സ്ക്രീനിൽ മോഹൻലാൽ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അവിടെ സ്ക്രീനുണ്ട്, ലൈറ്റുണ്ട്, നിഴലുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ. വൈദ്യുതി ഉണ്ട്, ഇത്രയൊക്കെ അവിടെ ഉള്ളൂ. അതുപോലെയാണ് ഇവിടെ എന്താണ്? ഒരു സത്തിലാണ് വൃക്ഷം ജനിച്ചത്, നിലനിന്ന് നശിച്ചത്. ഒരു സത്തിലാണ് നമ്മൾ പറയുന്നത് ജനിച്ചു. നമ്മളിപ്പോൾ ഓർക്കാറുണ്ടല്ലോ, ഇന്ന വർഷം ഇന്ന ദിവസം ജനിച്ചു. ഒരു സത്തിൽ ജനിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് ഒരു ഭ്രാന്തിയാണ്, ഇല്ലാത്തതാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? സത്താണ്, നമ്മൾ ജനിച്ചിട്ടില്ല. മരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കത്തുമില്ല. എന്തുകൊണ്ട്? സത്താണ്, സത്തിന് ജനന മരണങ്ങളില്ല. ഇത്തരത്തിൽ ഇങ്ങനെ പഴയകാലത്ത് ഇത് പറഞ്ഞതിനു വേണ്ടിയിട്ടാണോ? എന്തിനാ പറഞ്ഞു പഴയകാലത്ത്? എന്തിനു വേണ്ടിട്ടാ പഴയകാലത്ത് പറഞ്ഞത്? ഇത് തന്നെയാണ്. കാരണം ജനനം, മരണം, അതിലനുഭവിക്കുന്ന ദുഃഖം, മരിക്കുമെന്നുള്ള ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പഴയകാലത്ത് പറഞ്ഞ യുക്തികളാണിതൊക്കെ. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ മരണത്തെ ഭയക്കത്തില്ല, ഇതങ്ങോട്ട് ഉറപ്പിച്ച് പറയുകയാണ്. രസമായിട്ട് ഡോക്ടറെ എടുത്തി വന്നാൽ ഡോക്ടർ പറയുകയാണ്, സാരമില്ല, പൂർണ്ണമായിട്ട് ഇത് മാറും, ഒരാഴ്ച മരുന്ന് കഴിച്ചാന്ന് പറഞ്ഞാൽ, കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ എന്താണ്? തൽക്കാലത്തേക്ക് എന്തായാലും മാറും. മാറാത്ത അസുഖമാണെങ്കിൽ അതിൽ തന്നെ അയാൾ മരിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ ഉറപ്പിച്ചു പറഞ്ഞാൽ എന്തുവരും? തൽക്കാലം അയാളുടെ അസുഖം മാറും. അതുപോലെ ഇതും വ്യക്തമായിട്ട് പറയുകയാണ്, സത്താണ്, ബാക്കിയെല്ലാം അസത്താണ്. അതുകൊണ്ട് സത്തൊഴികെയുള്ള എല്ലാ അസത്താവുമ്പം ജന്മം അസത്വമാണ്, മരണം അസത്വമാണ്, ജീവിതം അസത്വമാണ്, അതിനുള്ള സൗദുക്കങ്ങളെല്ലാം അസത്വമാണ്, രോഗവും പീഡയും എല്ലാം അസത്വമാണ്. ഇങ്ങനെ ഒരു ബോധം ഒരാൾക്കുണ്ടാകുമ്പോൾ ഈ പറയുന്നതിൽ ആദ്യം അയാൾക്ക് വിശ്വാസം വരുന്നു. ബോധം ഉണ്ടായി വരുമ്പോൾ അയാൾക്ക് പിന്നെ തന്റെ ജനനത്തെ കുറിച്ചോ മരണത്തെ കുറിച്ചോ തനി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെ കുറിച്ചോ ഒന്നും അയാൾക്ക് ദുഃഖം ഉണ്ടാകത്തില്ല. സുഖത്തെ കുറിച്ചും ദുഃഖമില്ല, ദുഃഖത്തെ കുറിച്ചും ദുഃഖമില്ല, ഒരു വിഷയത്തെ കുറിച്ചും ദുഃഖമില്ലാതിരിക്കുന്നു. ഇങ്ങനെ ഒരു മാനസികമായ ധൈര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പഴയകാലത്ത് അന്ന് കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമാണിത്. ഇതങ്ങോട്ടൊരാൾ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തിനും ദുഃഖിക്കണം. അയാൾ വിശ്വസിക്കുന്നു, അയാൾക്ക് ബോധ്യം വരുന്നു, ഞാൻ എന്താണ്, സത്താണ്, പ്രപഞ്ച സത്താണ്, ഇവിടെ ജനനവും മരണവും ഒരു ഏർപ്പാടും ഇല്ല എന്നൊക്കെ അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ എനിക്കെന്തോ അസുഖമുണ്ട്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇതൊന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉറപ്പിച്ച് മനുഷ്യനെ മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പഴയ ആൾക്കാർ ചിന്തിച്ചത് കണ്ടെത്തിയത്. അങ്ങനെ എന്താണ്, ഇങ്ങനെ ചിന്തിച്ച് ദുഃഖങ്ങൾ പരിഹരിക്കുന്നതിനാണ് പഴയ കാലത്ത് എന്തു പറഞ്ഞത്? എന്ത് പറഞ്ഞു? മോക്ഷം. അപ്പൊ ഈ പറയുന്ന എന്താണ്, ജനനവും മരണവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോക്ഷമായി, സുഖവും ദുഃഖവും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മോക്ഷമായതുകൊണ്ട് സത്തല്ലാതെ ഒന്നുമില്ല. അപ്പൊ താൻ സത്താണ് എന്ന് സ്വയം അറിയുന്നു, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്നും ഉണ്ടാകുന്നുമില്ല, നശിക്കുന്നുമില്ല. അപ്പൊ ബാക്കിയുള്ളതെല്ലാം അസത്തില്ലാത്തതാണെന്നറിയുന്നു. അപ്പൊ അറിവ് കൊണ്ട് മോക്ഷമെന്ന് പറയുന്ന ഇതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടൊരാൾ എന്ത് ചെയ്യുന്നു? ഓ എന്നാ പിന്നെ ഒരാശ്വാസമായില്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടാതില് പൂർണമായിട്ടും. അപ്പൊ പിന്നെ പൂർണ്ണ ആശ്വാസമാണല്ലോ. അതിനുവേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് സത്യം എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയുമ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തുവരും? എന്നാ ഇത് കൊള്ളാമല്ലോ, പിന്നെ ഞാൻ എന്തിനു ദുഃഖിക്കണം? ഉദാഹരണ സഹിതം പറയുന്നു, പിന്നെ എന്തിനാ ദുഃഖിക്കുന്നു? പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ദുഃഖത്തിൽ നിന്നുള്ള മോചനം, അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖത്തിൽ നിന്ന്, ജനനത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, എല്ലാ പ്രശ്നത്തിൽ നിന്നും, പ്രപഞ്ചമേ ഇല്ലെന്ന് പറയുമ്പോ ഈ പ്രപഞ്ചത്തിൽ നിന്നും എന്തായി? മോചനം കിട്ടി. അപ്പൊ എന്തായി? മോക്ഷം എന്ന് പറയുന്നത് ഇതിനെയാണ്. പിന്നെ ഒരു കാര്യം, അത് കേൾക്കുന്ന സമയത്ത് മാത്രം പോരെ, എപ്പോഴും വേണം. മനസ്സിലങ്ങനെ സ്ഥാനം ശരിക്കും അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് അല്ലേ? അതാണ് ഇതിന്റെ പ്രയോജനം. പിന്നെ എല്ലാവർക്കും ഇത് പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇതിന് വിശ്വാസം വരത്തില്ല. വിശ്വാസം വരുന്നവർ സ്വയം പറയും, എന്താണോ ഞാൻ സത്താണ്, ഞാൻ മുക്തനാണ്, എന്നെ ഒന്നും ബാധിക്കത്തില്ല, എനിക്ക് സുഖമില്ല, ദുഃഖമില്ല, ജന്മമില്ല, മരണമില്ല, ഞാൻ സത്താണ് എന്നുള്ള എന്താണ് ഉറപ്പിലിരിക്കും. ആരാണ് ഗുരു പറയുന്നത്? ദൃഢബോധ, ബോധത്തിൽ ദൃഢതയുള്ളു. അവനെ സംബന്ധിച്ച് അവൻ പറയും, അവൻ അങ്ങനെ കരുതി ഞാൻ മുക്തനാണെന്ന് കരുതുന്നു. എന്താ കുഴപ്പം? തനിക്ക് ഈ ദുഃഖത്തിൽ നിന്നൊക്കെ മോചനം നേടിയ പോരെ, അതിങ്ങനെയുള്ളൊരു ഇത് മതി, ഇങ്ങനെ ഒരു ആശയം മതി. അപ്പൊ ഇങ്ങനെ ഒരു അറിവ് കൊണ്ട് മനുഷ്യന്, അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനാ മോക്ഷം, ജ്ഞാനം കൊണ്ട് മോക്ഷം. ഇങ്ങനെയുള്ള ഒരറിവിലൂടെ മനുഷ്യനെ സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം നേടും. അപ്പോൾ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. മറ്റോരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും തീരുമോ? കേട്ടില്ല. പ്രശ്നമില്ല, എല്ലാം അസത്ത്. പ്രശ്നം ഇവിടെ ഏത് പ്രശ്നം വന്നാലും ഏത് പ്രശ്നം എന്താണ്? ഇല്ലാത്തതാണ്. പ്രശ്നം വന്നിട്ട് പിന്നെ ദുഃഖിക്കാതിരിക്കുകയല്ല. പ്രശ്നം എന്ന് പറയുന്നത് നാമരൂപമാണ്, അസത്താണ്. അവന് ദുഃഖം എങ്ങനെ വരും? ദുഃഖിക്കണ്ടെന്ന് വിചാരിച്ച് വാശി പിടിച്ച് ദുഃഖിക്കാതിരിക്കുന്നതല്ല, എല്ലാം അസത്താണ്. താൻ ആരാണ്? സത്ത്. അപ്പൊ പിന്നെ ദുഃഖം ഇവിടെ വരും, ദുഃഖവും അസത്താണ് എന്ന് പഴയകാലത്ത് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതികൾ ഇങ്ങനെയെല്ലാം എഴുതി വെച്ചത്. അപ്പൊ അതിന് വിശ്വസിക്കുന്നവർക്കും അത് ബോധ്യപ്പെടുന്നവർക്കും ഒക്കെ എന്താ കിട്ടുന്നത്? മോക്ഷം. ചെറിയ കാര്യമില്ല. ഇതാണ് മോക്ഷത്തിനുള്ള അദ്വൈതികളുടെ രീതി. ഇതാണ് അതാണ് ആവർത്തിച്ച. അപ്പോ ഇതിപ്പോ നമ്മള് കേട്ട് കഴിഞ്ഞാൽ മറന്നു. ഇപ്പൊ തോന്നുന്നു ശരിയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മറന്നു. പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിൽ വീണു പോകും. അപ്പൊ അത് ഇല്ലാത്തതാണെന്ന് കരുതാൻ പറ്റില്ല. അപ്പൊ വീണ്ടും വീണ്ടും വീണ്ടും പറയുന്നതാണ്. ഇനി അടുത്ത് വീണ്ടും പറയും എന്താണ് ഇതില്ലാത്തതാണ്, നാമരൂപങ്ങൾ ഇല്ലാത്തതാണ്, സത്വം മാത്രമാണ് സത്യം. അങ്ങനെ പറയും, താൻ സത്തയാണ് നാമരൂപമല്ല. അങ്ങനെയൊക്കെ പറയുമ്പോ നിരന്തരം ആവർത്തിക്കുമ്പോ അയാൾക്ക് എന്തോരും ഇതങ്ങോട്ട് ദൃഢമാകും. അതിനു വേണ്ടിട്ടാണ് ഈ പറയുന്നത്. ശരിയായ ഗീതയിൽ പറയുന്നത് ആത്മാവ് നശിക്കുന്നില്ല, പണ്ടൂരുള്ളതാണ് അത് നശിക്കുന്നില്ല. പണ്ടൂരുള്ളതാണ് ആത്മാവ് നശിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് നിന്റെ ധർമ്മം, നീയിപ്പ ചെയ്യേണ്ട പ്രവൃത്തി എന്തോ അത് ചെയ്യുക. നീയിപ്പ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? കൊല്ലുക എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ ന്യായീകരിക്കാം, ഒരു തരത്തിൽ. പക്ഷെ ആത്യന്തികമായി ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കൊല നല്ലതല്ല. അതുകൊണ്ട് കൊലയുടെ അംശം വരുമ്പോ അത് ശരിയാവില്ല. മറിച്ച് കൊലയല്ല, നമ്മള് സാധാരണ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ന്യായമായി പ്രവർത്തിക്കുക, ഭയമില്ലാതെ പ്രവർത്തിക്കുക, തന്റെ കർത്തവ്യം പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ വരുന്നിടത്ത് ഗീത യോജിപ്പിക്കുക. കുഴപ്പമൊന്നുമില്ല. തനിക്ക് ചെയ്യേണ്ട തന്റെ കർത്തവ്യം ഒരു ഭയവും കൂടാതെ ചെയ്യണം, ന്യായത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഗീത അവിടെയൊക്കെ യോജിപ്പിക്കാം. പക്ഷെ ഗീത യോജിപ്പിക്കാൻ വയ്യാത്തവരുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എന്താണ് കൊല്ലുക എന്ന് പറയുമ്പോൾ, ഗുരു പറഞ്ഞ പോലെ തന്നെ എന്താണ് കൃഷ്ണൻ പിന്നീട് പശ്ചാത്തപിച്ചിരിക്കുക, എന്തിനാ കൊല്ലിച്ചത്? അപ്പൊ കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനും പശ്ചാത്താപം ഉണ്ടാവും. അതുകൊണ്ട് ആ കൊല്ലുക എന്നുള്ള ഒരു അംശം ഗീതയിൽ എടുത്തു കളയേണ്ട രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കൊല, മറ്റൊന്ന് ജാതി. ഇതിലും കളഞ്ഞാൽ പിന്നെ ഗീതയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും കളയണം. അപ്പം മുഴുവനായിട്ട് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ബാക്കി പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ അവിടെ പറയുന്നതാണ്, നീ ആത്മാവാണോ, നിനക്ക് നാശമില്ല, ആ നാശമില്ല എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുക. പക്ഷെ നാശമില്ല എന്ന് പറയും, കൊല്ലുക എന്ന് പറയുമ്പോൾ ശരിയാണ്. എന്തുകൊണ്ടാണ് കൊല്ലുക എന്ന് പറയുന്നത് ശരിയാവാത്തത്? അത് കറക്റ്റാണ്. അത് മാത്രമല്ല, അതിനും വലിയൊരു കാര്യമുണ്ടല്ലോ. എന്താണോ ഗുരു പറഞ്ഞിട്ടുണ്ട്, കൊല്ലുന്നത് തങ്കൻ വരൽ പ്രിയമാവൻ ജീവിതി ആർക്ക് സുഖപ്രദമാ. കൊല്ലാം നമുക്ക് ധൈര്യമായിട്ട് പറയാം, പക്ഷെ തന്നെ ആരെങ്കിലും കൊല്ലാൻ വരുമ്പോഴും ശരിയാവും? ഓടുമോ? അതെ, നിൽക്കും. അപ്പൊ കൊല്ലാൻ പറയുന്ന ആളൊന്ന് ആലോചിക്കണം. എന്താണ് കൊല തന്റെ നേരെ വന്നു കഴിഞ്ഞാൽ? അതാ അവിടെയാണ് പ്രശ്നം. മറ്റുള്ളവരെ കൊല്ലാനൊക്കെ നമുക്ക് പോവാൻ ധൈര്യം കൊടുക്കാം, ഒന്നും ആത്മാവ് നശിക്കുന്നില്ല. പക്ഷെ തന്നെ കൊല്ലാൻ വരുമ്പോ എന്ത് ചെയ്യും? താൻ പിടയ്ക്കും. അതാണ് കൊല്ലുന്നത് തങ്കൽ വരൽ പ്രിയമാ. ഇത് ഭഗവത്ഗീതയ്ക്കുള്ള ബദലാണ്, ഭഗവത്ഗീതയുടെ ബദലാണ്. ഭഗവത്ഗീത ഇത് വെച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം പറഞ്ഞത് എന്താണ്? കൊന്നോ എന്നാണ് ഗുരു പറയുന്നത്. നിന്നെ കൊന്നാൻ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് ആ ഒരു ഭാവം വരുമ്പോൾ അത് പൂർവപക്ഷമാണ്, ഗുരു അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഭഗവത്ഗീതയിൽ കൊല്ലാൻ പറഞ്ഞതും ഗുരു പറഞ്ഞതും കൂടെ ചേർത്ത് രണ്ടും കൂടെ വെച്ച് നോക്കണം. അപ്പൊ ഗുരുവിന് ഗീത വ്യാഖ്യാനിക്കുമ്പോൾ ഇതുകൂടെ മനസ്സിൽ വേണം. കൊല്ലുന്നത് തങ്കൽ വരും ജീവിതി, ആർക്ക് സുഖപ്രദം? ഇത് ആർക്ക് അസുഖം? ആരെങ്കിലും നമ്മളെ കൊന്നു കഴിഞ്ഞാവോ പരമാനന്ദ സുഖമാണെന്ന് ആരെങ്കിലും വിചാരിക്കോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ കൃഷ്ണ അർജുനോട് പറയുന്നു കൊല്ലടാ, ആരെയാ കൊല്ലുന്ന? ഒരു കന്മാരെ അവരെ. അത് തികഞ്ഞു അസംബന്ധമാണ്. പിന്നെ അപ്പൊ ചോദിക്കും ദൈവം പറയുമെന്ന്. ഇതൊക്കെ ദൈവം പറഞ്ഞാണ്, മനുഷ്യൻ ദൈവത്തിന്റെ പേര് എഴുതി വയ്ക്കുന്നതാണ് അവരവരുടെ ഓരോ കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദൈവവും പറയുന്നതല്ല. ദൈവത്തിന് ഇങ്ങനെ പുസ്തകം എഴുത്ത അങ്ങനെയുള്ള പരിപാടിയൊന്നും ദൈവത്തിനില്ല. ദൈവം വന്നിരുന്ന് പുസ്തകം എഴുതും. അപ്പോൾ ആ ദൈവം മേളി മിഞ്ഞോട്ട് ഇറക്കിയ പുസ്തകങ്ങളുണ്ട്, പറഞ്ഞ പുസ്തകമുണ്ട്. ഇതൊക്കെ തികച്ചും അസംബന്ധം. മനുഷ്യൻ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും? അവനവന്റെ താല്പര്യത്തിന് വേണ്ടി എഴുതി വെച്ചിട്ട് ദൈവത്തിന്റെ പേരിൽ വയ്ക്കും. അതുകൊണ്ട് ദൈവം കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദൈവം കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം എന്നെങ്കിലും കൊല്ലപ്പെടും. അത് കൊല്ലപ്പെടുന്ന ദൈവമായിരിക്കും. ദൈവം കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗുരു പറഞ്ഞ ചോദ്യം വരെ തങ്കൽ വരൽ പ്രിയമാ, അത് നിന്നെ ആരെങ്കിലും കൊന്നാൽ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ദൈവത്തിനോടും ചോദിക്കുന്നു. അപ്പൊ ദൈവവും നാളെ കൊല്ലപ്പെടും. ദൈവത്തിനാ ഇത് വരും. അതുകൊണ്ട് അതൊന്നും അങ്ങനെ പൂർണമായി സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ അതിന് നല്ല കാര്യങ്ങളുണ്ട്, അത് സ്വീകരിക്കാം. എന്താണ്? വിദ്യാവിനയ സമ്പന്നി ബ്രാഹ്മണി ഗവികസ്ഥിനി ശുനിജൈവ ശുഭാഗീത പണ്ഡിത സമദർശന. ഗീതയിൽ നല്ലൊരാശയമാണ്. എന്താണ്? ആ കാലഘട്ടത്തിൽ എന്താണ് ജാതിയും അതും ഇതുമൊക്കെ മനുഷ്യരിൽ ഒരുപാട് ഭേദമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഒരാൾ ഇങ്ങനെ എഴുതി വെച്ചത്. എന്താണ്? വിദ്യാവിനെ സമ്പന്നെ ബ്രാഹ്മണെ, നല്ല അറിവുള്ള ബ്രാഹ്മണനിലും പിന്നെ പശുവിലും ആനയിലും പിന്നെ എന്താണ് ശുനി ചണ്ടാളനെന്ന് നമ്മുടെ പറയുന്നില്ല, പട്ടിയിലും പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനിലും എല്ലാം സമദൃഷ്ടി, എല്ലാം തുല്യനാണെന്നുള്ള ബോധം, ഒരു വ്യത്യാസമില്ല. എത്രയോ നല്ല ആശയമാണ് ഗീതയില്. അപ്പൊ ഇങ്ങനെയുള്ള ഭേദദൃഷ്ടി ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത് പറഞ്ഞത്, സമദൃഷ്ടി. അപ്പൊ നല്ല ആശയമാണ്, അതൊക്കെ സ്വീകരിക്കാം. അല്ല, ഒന്നിനി നമുക്ക് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല, ഒന്നിനി കണ്ണടച്ച് പുകഴ്ത്തേണ്ട കാര്യമില്ല, നല്ലതെടുക്കാം. അങ്ങനെ ഗീതയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ തികഞ്ഞ അസംബന്ധമുണ്ട് എന്നാണ് കൊല്ലടാ എന്ന് പറഞ്ഞത്. ഇത് അസംബന്ധമാണ്. അളിയൻ അളിയനോട് പറഞ്ഞ് കൊല്ലാൻ, അളിയൻ ദൈവം, അളിയൻ മനുഷ്യനോട് പറഞ്ഞ എന്താണ് കൊല്ല്. അളിയൻ ദൈവം ആരാണ്? ആരാണ്? കൃഷ്ണൻ. ആരുടെ അളിയൻ? അർജുനോ. അത് ശരിയാവും. കൊല്ലാൻ പറഞ്ഞ് ശരിയാവും. ആ ഗുരു പറഞ്ഞെന്താണ്? പിന്നീട് പശ്ചാത്തപിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞെങ്കിൽ ഓ ശരിയല്ലല്ലോ, തെറ്റാണെന്ന് തോന്നിയിരിക്കുന്നു. ശരി.